എന്റെ ജനലരികിലിന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു, അവളിൻ മനസ്സിൽ ചിരി തൂകും പോലെ. കഥ നീയും അറിഞ്ഞില്ലേ മുക്കൂറ്റിപ്പൂവേ, മടിച്ചു നിൽക്കണതെന്താണ് ഇതുവഴിയേ വരുമിനിയൻ വേളിപ്പെണ്ണാട്. പൂരത്തിന് ചാന്തുമാല കുപ്പിവള അവൾ വരുമ്പോൾ അണിയിക്കാൻ വാങ്ങി വച്ചു ഞാൻ. ചെനക്കത്തൂര് പൂരത്തിന് ചാന്തുമാല കുപ്പിവള അവൾ വരുമ്പോൾ അണിയിക്കാൻ വാങ്ങി വച്ചു ഞാൻ. മീനവയിൽ നെയ്തു തന്ന തങ്ക കസവാട ചാർത്തി നെന്മാറ വേല കാണാൻ കൊണ്ടുപോകും ഞാൻ അവളെ. നെന്മാറ വേല കാണാൻ കൊണ്ടുപോകും ഞാൻ. എൻ്റെ ജനലരികിലിന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു, അവളിൻ മനസ്സിൽ ചിരി തൂകും പോലെ. ണിപ്പൂവിരിയണ നാട്ടുപാത താണ്ടിയൊന്ന് നാളുവരാൻ നിമിഷമെണ്ണി കാത്തിരിപ്പൂ ഞാൻ. നാലുമണിപ്പൂവിരിയണ നാട്ടുപാത താണ്ടിയൊന്ന് നാളുവരാൻ നിമിഷമെണ്ണി കാത്തിരിപ്പൂ ഞാൻ. ഏതു നേരമാകിലുമാ സുന്ദരിക്ക് വന്നണയ കുഞ്ഞുമയിൽ പീലിവാതിൽ ചാരി. ിൽ ചാരിയില്ല ഞാൻ. എൻ്റെ ജനലരികിലിന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു, അവളിൻ മനസ്സിൽ ചിരി തൂകും പോലെ. കഥ നീയും അറിഞ്ഞില്ലേ മുക്കുറ്റിപ്പൂവേ, മടിച്ചു നിൽക്കണതെന്താണ് ഇതുവഴിയേ വരുമിനിയൻ വേളിപ്പെണ്ണാട്.